ഉന്തി ക്ലേദനെ. ഇവിടെ ശനം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ആണോ? ശനാന്നലോപഹ വരുന്നു, ധാതുവിന്റെ നകാരം പോകുന്നു, അതാണ് പ്രധാനം. പിന്നെ ധകാരം വന്നുകൊണ്ട് എന്തുവരും? ഹല് വരുന്നിടത്തെല്ലാം രണ്ട് രൂപം വരും. ജല്ല് വരുന്നിടത്ത് രണ്ട് രൂപം വരും. ബാക്കിയെല്ലാം വിശേഷിച്ചൊന്നുമില്ല, ഇത്രയും ഇതിലുള്ളൂ. അതുകൊണ്ട് ഉനത്തി ലിട്ടിൽ വരുമ്പോഴത്തേക്ക് ജാദേശ ഗുരും അതോ അനുഷ വന്നിട്ട് എന്തുവരും? ഉന്താം ചകാര, ഉന്താം ബഹുവ, ഉന്താം ലുട്ടിൽ വരുമ്പോഴോ ഉന്ദിത ലുട്ടില് ലോട്ട് അവിടെ എന്തുവരുന്നു? രണ്ട് രൂപം വരുന്നു. ജലാഞ്ചേശ് ശിപ്രാന്താ വന്നിട്ടത് ലോപിച്ചു കഴിയുമ്പോ ഒന്ന് ലോപിക്കാത്ത ഉന്തി ഉജ്ജലപ്പി കയറത്തി ഉന്തി ലങ്ങില് ആ പൂ വരുന്നുണ്ട്, വൃദ്ധി വരും. അവിടെ ശാന്തല പോലെ ഉപയോഗിക്കത്തില്ലേ? വരും. പിന്നെ സംയോഗാന്തല്ലേ? അവിടെ ഔന്ത് വരൂ ഔനദ് വരൂ എന്നാ ചോദിക്കുന്നു. പിന്നെ അവിടെ എന്തുവരും? ദശ വന്നിട്ട് അവനഹ അവനത് അവനത് ഔന്തം ഔന്ത അവനതം ഇതിലെങ്കില് ആശയില്ലെങ്കില് അനുദാനുബുദ്ധായ കിങ്കി പ്രകാരം നഗാരം ലോപിച്ചു. ഉദ്യാദ് ഇതെങ്ങനെ വരുമ്പോ ഔ അടുത്തത് അഞ്ചു വ്യക്തി മൃക്ഷണ കാന്തി ഗതിഷ. ഇവിടെ എന്തുവരും? ശനം വന്നു കഴിഞ്ഞാൽ ശനാന്ത ലോകം വരും. ഗിത്തുള്ള ഏത് സൂത്രം വരും? ശനസൂറല്ലോ വരും. ഇവിടെ കകാരമുള്ള ജകാരമുള്ളതുകൊണ്ട് ചോക്ക് കുത്തും വരും. താപരത്തി വരുമ്പോ കരിച്ച ചർത്തും വരും. പരസവണ് വന്നിട്ട് കകാരം പരത്തി വരുമ്പോ നക്കാരം വരും. ഇത്രയൊക്കെ ഉള്ളൂ. ഭക്ഷണമെന്ന് വെച്ചു കഴിഞ്ഞാൽ എണ്ണയും മറ്റും പുരട്ടുക. ഇവിടെ വ്യക്തമാക്കുക, വിവേചിക്കുക, വേർതിരിക്കുക എന്നൊക്കെയുള്ള കാന്തി ഗതി. പൊതുവെ ഈർപ്പമാക്കുക എന്നൊക്കെ ഉള്ള അർത്ഥം. അടുത്തത് അനക്തി. അവിടെ അടുത്ത് വരുമ്പോൾ എന്തുവരും? കൊത്തും വന്ന് പ്രസവണം വന്നിട്ട് അങ്ത അഞ്ചന്തി അനക്ഷി അനജ്മി. ലിട്ടിൽ വരുമ്പോൾ അഞ്ച് അഞ്ച് കലാതി ശേഷം ഒന്ന് ആ അഞ്ചെന്നിരിക്കുമ്പോൾ അഭ്യാസത്തിന് അതാത് എതിർഗം വന്നിട്ട് തസ്മാൻ തൊട്ട് ദിഹല വന്നിട്ട് എന്തുവരും? ആനഞ്ച. എല്ലായിടത്തും ഇത് വരും. അതാതേ തസ്മാൻ തൊട്ട് ദിഹല ആനഞ്ച ആനഞ്ചുഹു ആനഞ്ചിത ആനഞ്ചുഹു ആനഞ്ച. ഇവിടെ അഞ്ചാണ് സേട്ടോ. അപ്പൊ എങ്ങനെ വരും? അഞ്ചിത അടുത്ത് അഞ്ചുശ്ശേരി ആ ഇവിടെ അഞ്ചു ഊകാരങ്ങളുണ്ടെന്ന് വരും. വികല്പമായിട്ട് എട്ട് വരും. രണ്ട് രൂപം വീതം വരും. അത് ലിട്ടിനെ സംബന്ധിച്ച് രണ്ട് പക്ഷമാണ്. സുരസിസൂതി എന്ന് പറയുന്നത് ലിട്ടിൽ വരുമെന്നും വരില്ല എന്നും രണ്ട് പക്ഷമുണ്ട്. വരണമെങ്കിൽ ഈ രണ്ട് രൂപം വരും, വന്നില്ലെങ്കിൽ ഒറ്റ രൂപയേ ഉള്ളൂ. അത് പ്രസവത്തിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് കൊടുത്തിട്ടുണ്ടെങ്കിലും ശരിയാ. ലിട്ട് ലിട്ട് രണ്ട് രൂപ ഉണ്ടെങ്കിൽ അത് ശരിയാണ്. അതായത് സരസിസൂതി ധൂന്യൂതിതവ അനന്തരസ്യ വിധർവ പ്രതിഷേധവ എന്നുള്ള ന്യായമനുസരിച്ച് അത് ക്രാതി നിയമത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ക്രാതി നിയമപ്രകാരം ക്രാദ്യന്യൂലടി സേഡ്ഭാഗപ്രകാരം ഇട്ട് വരും. അങ്ങനെയല്ല അത് അവിടെയും പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ രണ്ട് രൂപ വരും. അത് തന്നെ എല്ലായിടത്തും ഇത് തന്നെ. ലിട്ടിനെ സംബന്ധിച്ച് അങ്ങനെയാണ്, വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. രണ്ട് പക്ഷം അതിനകത്തുണ്ട്. അഞ്ചിത യുക്താങ്കാര് അനക്തി. അവിടെ ജസ്തു വന്നു കഴിഞ്ഞാൽ ഗ് വരും അനക്തി. അതിന് ലോപവും വരാം. അങ്കി അനജാനി അനജാവ അനജ. അടുത്ത് അഞ്ചല്ലി ആടജാതി ആടച്ച വന്നിട്ട് ആനാജ് കുത്തം വന്നു കഴിഞ്ഞാൽ ആനജാനക് ആനക് ആടജാതി ആനച്ച് ആനക് ആനക് ആങ് താം ആഞ്ചൻ ആനക് ആനക് അങ്കം അങ്ക ആനച്ചം ആനജ് ആനജ്ജല്ല ആഞ്ചുവ ആഞ്ച്. ഇതിനെങ്കില് ആശീർങ്ങളെ സൂത്രം വരുന്നു. അപ്പൊ എന്ത് വരുന്നു? ഹജ്ജിയ ലുങ്ങിൽ വരുമ്പോ അഞ്ചേഹേ സിജി അഞ്ചേഹേ സിജി നിത്യ ഒട്ട് സ്യാ നിത്യമായിട്ടിട്ട് വരുന്നു എന്ന് വെച്ചാൽ സ്വർജ സൂചിനെ ബാധിക്കുന്നു. അതുകൊണ്ട് ആഞ്ചീത് ഇട്ട് വന്നു കഴിഞ്ഞാൽ തിച്ചിന് ലോകം വന്ന് ആഞ്ചീത് ആഞ്ചിഷ്ടാം ആഞ്ചിഷു ആഞ്ചീഹി അഞ്ചിഷ്ടം എങ്കില് അഞ്ചേ സിച്ച് നിത്യം ഇട്ട് സേവനമാണ്. എങ്ങനെ സ്വിച്ചിന് സ്വിച്ചിന്റെ ഷഷ്ടിയിൽ എന്തോരും സ്വിച്ച, അത് അതിന്റെ വ്യാഖ്യാനം, വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്. സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? അഞ്ച് താതിൽ നിന്ന് സ്വിച്ച് പരമിരിക്കുമ്പോൾ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? സ്വിച്ചിനെട്ട് വരും. തഞ്ചു സങ്കോചന, ഇതും അതുപോലെ തന്നെ ഓതി താഴേണ്ട വികല്പായിട്ടിട്ട് വരും. ബാക്കിയെല്ലാം അഞ്ചു പോലെ തന്നെ വരും. ഇവിടെ എന്തോരും സ്നം വന്നു കഴിഞ്ഞാൽ സ്നം നല്ല പോലും. ഇപ്പൊ എന്തോരും തനജ് കുത്തും വന്നു കഴിഞ്ഞാൽ തനക്തി തങ്ത തഞ്ചന്തി തങ്ത തങ്ത തനജ്മി ലിട്ടിൽ വരുമ്പോ ത തഞ്ച് തഞ്ച തഞ്ചിത തങ്ത ഇട്ട് വരാത്ത വശം അവിടെ എന്ത് വരുന്നു? തജ്ജ്യാദ് അവിടെ എട്ട് വരുമ്പോ വൃദ്ധി വരത്തില്ല. എട്ട് വരാതിരുന്നു കഴിഞ്ഞാ വൃദ്ധി വരും. ആ വ്യത്യാസം എന്തുകൊണ്ട്? വധപ്രജാലം ദിശാജപ്രകാരം എട്ട് വന്നില്ലെങ്കിൽ വൃത്തി വരും. എട്ട് വന്നാ വൃത്തി വരത്തില്ല. അപ്പോ അതഞ്ചീത് അതഞ്ചിഷ്ടം അതഞ്ചിഷു അതഞ്ചിഹി അതഞ്ചിഷ്ടം അതഞ്ചിഷ്ടം അതഞ്ചിഷ്ട അല്ലെങ്കിൽ അതാഞ്ചി അല്ലെങ്കിൽ വരുമ്പം അല്ലെങ്കിൽ ഓ വിജി ഭയ ചലന നേരത്തെ വന്നതാണ്. അവിടെ എങ്ങനെ വന്ന രൂപം? ഉദ് രൂപം ഉദ്വിജത്തെ ആത്മനിയോഗം. ഇവിടെ ഇത് പരസ്യയോഗം, വ്യത്യാസമാണ്. അപ്പൊ അവിടെ വന്ന സൂത്രം ഇവിടെയും വരും. എന്താണ് വിചാരിട്ട് പ്രകാരം ഇടാദി പ്രത്യയങ്ങളെല്ലാം നിത്താവും, ഗുണം വരുന്നില്ല. ബാക്കി ഒന്നുമില്ല, ജ് വരുന്നോണ്ട് കുത്തും വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ വിനക്തി ഇന്തഹ വിഞ്ചന്തി വിനക്ഷി വിവേച വിവിച്ചത് ജായാണ്, ചായല്ല. ഇട്ടു വരുമ്പോ ഇത്താവും, ഗുണം വരത്തില്ല. വിവിചിത അടുത്ത് ലുട്ടില് വിചിത്ത വിജയശ്ശേരി അഭിജിത് ഇട്ട് വരുന്നോണ്ട് ഗുണം വരുന്നില്ല. അഭിജിത് അവജിഷ്ട ശിഷ്യ വിശേഷനെ വിശേഷിപ്പിക്കുക എന്നുള്ള അർത്ഥം. വിശേഷം ഇതിൽ നിന്ന് തന്നെ ഉണ്ടാകും. വിശേഷം ശേഷം എല്ലാം ഇതിൽ നിന്ന് ഷ്ടുത്വം വരുന്നു. ശിനഷ്ടി ശിംഷ്ഠ അവിടെ ഷ്ടുത്വം വന്നു. ശിംഷ്ഠ അനുസാരം വരുന്നു എന്നുള്ള വ്യത്യാസം വന്നു. പരസവർണം വരുന്നില്ല. ശിംഷ്ഠ ശിംഷം ദി. അടുത്ത് സി വരുമ്പോഴത്തേക്ക് എന്തോ ഷഡോ സിനക്ഷി ശിംഷ്ഠ ശിംഷ്ഠ സിനക്ഷ്മി ശിംഷ്വ ശിംഷ്വ. നെട്ടിൽ വരുമ്പം സി ശേഷ സിശേഷ സിനഷ് സിനക്ഷ്മി സിനക്ഷ്മി സിനക്ഷ്മി നെട്ടില് ശിശേഷ അനട്ട് ധാതു വേണം. എന്തേ കൃഷി തിഷ തുഷ ദിഷ ദുഷ് പിഷു പിഷു ശുഷു ശിഷു ശിനുഷ്യ വന്നു വരുന്നു. ശിശേഷിത ശിഷ്ഠ ശേക്ഷ്യതി ശിംഷന്തി. അവിടെ എന്ത് വരുന്നു? സി ന ഷ ഹുജിൽബിയോ ഹേർദി വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഷ്ടുത്വം വരും. ഷ്ടുത്വം വന്നു കഴിഞ്ഞാൽ ഷകാരത്തിന്റെ പൂർവ്വത്തിലിരിക്കുന്നതിന് അനുസ്വാരസ്യ പരസവർണം വരും. പിന്നെ എന്ത് വരുന്നു? ജസ്തും വരുന്നു. ഷകാരത്തിന് ജസ്തും വരുന്നു. അപ്പൊ എന്തുവരുന്നു? സി ണ ഡ ഢി. ആ ജസ്തത്തിന് വികല്പമായിട്ട് ലോകം വന്ന ഷിണ്ഡി ഷിണ്ഡി ഷിണ്ഡി എന്ന് വരുന്നു. ജസ്തും വരുന്നുകൊണ്ടാണ് ഷകാരത്തിന് ഡകാരം. ഷ്ടുത്വം വരുന്നുകൊണ്ടാണ് പരത്തിലിരിക്കുന്ന ഡകാരത്തിന് ഡകാരം. പിന്നെ പരസവർണം വരുന്നുകൊണ്ടാണ് പൂർവ്വത്തിലെ അനുസ്വാരത്തിന് നകാരം വന്നു. ഷിണ്ഡി എന്ന് പറയുന്നു. ഷിണ്ഡി ശിനഷാണി അവിടെ ഒന്നും വരുന്നില്ല. പിത്തായ ശിനഷാവ ശിനഷാവ ആ ശീനഷ അസിനട്ട് അസിനട്ട് അസിനുഷ് അസിംഷൻ അസിംഷൻ അസിനട് അസിനട് അസിംഷ്ടം അസിംഷ്ട അസിനഷം അസിനുഷ അശിഷ. ഇതിലിങ്ങനെ വരുമ്പം ശിഷ്യ ശിഷാണ് അവിടെ എന്ത് വരുന്നു? ശിംഷ്യാ. ഇതിലിങ്ങനെ ശിംഷ്യാ പരസവർണം വരുന്നില്ല എന്നേ ഉള്ളൂ. അസിലിങ്ങനെ വരുമ്പോ ശിഷ്യ നിങ്ങളെ സൂത്രം വരുന്നു. സൂത്രം കുഷാദി ദ്വിതാദി ഋത പ്രസവിച്ചിലേക്ക് അങ്ങ് വന്നിട്ട് അശിഷത് വരാത്ത വശമില്ല. പിഷ് എന്ത് വരുന്നു? പിഷില് സഞ്ചൂടനെ പൊടിക്കുക. ആ ലിങ് അതുകൂടെ അശേക്ഷ്യത് വരുന്നു. പി നഷ് തി പിനഷ്ടി ഇതുപോലെ തന്നെ ശിശു പോലെ തന്നെ പിനഷ്ടി പിംഷ്ട പിംഷന്തി പിനക്ഷി പിംഷ്ട പിംഷ്ട പിനക്ഷി പിംഷ്വ പിംഷ്വ പിപേഷ പിപേഷ എന്നിട്ട് അതുകൊണ്ട് പേഷ്ട പേക്ഷ്യതി പിനഷ്ടു പിംഷന്തു പിണ്ഡി ഇതുപോലെ തന്നെ വരും. പിണ്ഡി പിംഷ്ടാത് പിംഷ്ടം പിംഷ്ട പിനശാണി അഭിനോട് അഭിനോട് അഭിംഷൻ അഭിനോട് അഭിനോട് അഭിമിഷ്ടം അഭിഷ അഭിനഷം അഭിനിഷു പിംഷ്യാൽ അപിഷത് ഭഞ്ചു ആമർദ്ദനെ ഒടിക്കുക വളയ്ക്കുക ഇതൊക്കെ ഉള്ളത് അവിടെ എന്തോരുന്നു? ഭഞ്ചാണ്. സ്നം വന്നു കഴിഞ്ഞാൽ എന്തോരും സ്നാൻ നലോപകം വരുന്നു. അപ്പോ ഭ ന കീർത്തി ഭനക്തി ഭംഗ്ധ ഭഞ്ജന്തി ഭനക്ഷി ഭംഗ്ധ ഭംഗ്ധ ഭനജ്മി ലിട്ടിൽ വരുമ്പോ ഭഭഞ്ച് ഭഭഞ്ച് ഭഭഞ്ച ഭഭഞ്ജുഹു കേട്ടോ അനട്ടോ അനട്ടോ അതുകൊണ്ട് എന്തോരും ഭഭഞ്ചിത ഭഭഞ്ചിത അജന്തു അകാരവാൻമായ താസിനട്ട് അതുകൊണ്ട് ഭഭങ്കഭഞ്ച ഭഭഞ്ച ലിട്ടിൽ വരുമ്പം ഭങ്ക ഭംഷ്യതി ഭനക്തു ഭങ്കാത് ഭംഗി ഭംഗി ഭങ്കാത് ഭംഗം ഭംഗ ഭനജാനി ഭനജാവ അഭനക് അഭനക് ഭംഗ ഭംഗ അഭഞ്ചോ എന്ന് വരൂ. ഉത്തമ ക്ഷേമനത്തില് അഭനജം അഭഞ്ചു അഭഞ്ചു ഇതിലെങ്കില് ആസിലെങ്ങ് ഭജ്യാത് ഭഞ്ച് ഇവിടെ അകാരമുള്ളതുകൊണ്ട് എന്തോരും ബദവർജനന്ദസ്യ വെറുതെ വരുന്നു എട്ട് വരുന്നില്ല. ആഭാംക്ഷി അഭാംക്ഷി അഭാങ്താം അഭാംക്ഷു അഭാംക്ഷി അഭാങ്ക അഭാങ്ക അഭംക്ഷത അഭംക്ഷതാം ഭുജപാലന അഭ്യഹാരയുഹു ഭുനക്തി ഭുങ്ക്തഃ ഭുങ്ക്തി ഭുനക്ഷി ഭുങ്ക്തഃ ഭുങ്ക്തഃ ഭുനജാമി ഭുഞ്ചാമിയ ഭുഞ്ചാമി പോയോ ഭുനജ്മി ഭുഞ്ചുവ ഭുഞ്ചുമഹ ലിട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? ബുഭോജ ബുഭുജതു ബുജുഹു ബുഭോജിത ബുഭുജതു ബുഭുജ ബുഭോജ ബുഭുജീവ അന്നിട്ട് ധാതുണതുകൊണ്ട് എന്ത് വരും? ഭോക്ത ഭോക്ഷ്യതി ഭുനക്തു ഭുങ്ക്തി. അഭുഞ്ചിയാത് ഭുജ്യാത് ആഭുഞ്ച് അനുട്ടായുണ്ടെന്ന് വരുന്നു. വൃദ്ധി വന്നിട്ട് അഭവിഞ്ചീത് അഭോങ്താം അഭവിഞ്ചുഹു അഭോക്തം അഭോക്ത അഭോഞ്ചം അഭോക്ഷിത് ഭുജോ അനവനെ തങ്ങാനുസ്ഥ. ഇത് ആത്മനേപദം ഇരിക്കുന്ന ഒരു സൂത്രമാണ്. അതായത് അവനം രക്ഷണ ഭിന്നാർത്ഥത്തിൽ ഭുജധാതു നിന്ന് ആത്മനേപദം വരും. അപ്പൊ ആത്മനേപദം വന്നാൽ രക്ഷണാർത്ഥം പറയാൻ പാടില്ല. അവിടെയാണ് ഭാഷകാരൻ മുഞ്ചീത എന്ന് പറയുന്നതിന് പലയഥ എന്നർത്ഥം പറഞ്ഞത്. ഒരു സമാധാനം പറയാൻ പറ്റില്ല, ആർഷമെന്ന് പറയാൻ പറ്റില്ല. കാരണം മന്ത്രത്തിൽ ശരിയാണ്, ഭാഷ്യത്തിലാണ് പശുവെന്ന്, മന്ത്രത്തിലല്ല. ആ അത് ധാതുവിന് അനേകാർത്ഥത്വ, പക്ഷെ അത് പറയാൻ പറ്റൂടെ. എന്തുകൊണ്ട് അവനെ അർത്ഥത്തിൽ രക്ഷണാർത്ഥത്തിൽ വരാൻ പാടില്ല എന്ന് വിരിച്ചിരിക്കുകയാണ്. പപ്പാണ് ഇനി അനുസരിച്ചല്ലെന്നേ പറയാൻ പറ്റും. പാണിനിയാണ്, പാണിനിയാണ് സ്വീകരിച്ചിരിക്കുന്നത്, പാണിനിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്ത് വരുന്നു? ഭുങ്ക്തേ ഭുങ്ക്തേ ഭുഞ്ചതേ ഭുങ്ക്ഷേ ഭുഞ്ചാതേ ഭുങ്ക്വേ ഭുഞ്ചേ ഭുഞ്ചുവഹേ ഭുഞ്ചുവഹി. ഇട്ടു വരുമ്പം ബുഭുജേ ബുജാതെ ബുജരേ ഭോക്ത ഭോക്ഷ്യതേ ഭുങ്താം ഭുഞ്ചതാം ഭുങ്ക്ഷ്വ ഭുങ്ക്തും ഭുനജൈ അഭുങ്ത അഭുങ്ത അഭുങ്ക്തും അഭുഞ്ചി. ഇതല്ലെങ്കില് ഭുഞ്ചീത ഭുഞ്ചിയാത ഭുഞ്ചീത. പൂജ്യ സിയുട്ട് സിട്ടുത്ത ഭുക്ഷിഷ്ഠ എന്തുവരുന്നു? ഒട്ടു വരുന്നില്ല. അഭുത്വം അഭുക്ത അഭുക്ഷാതാം അഭുക്ഷത അഭുക്ത അടുത്ത് ഗുണം വരില്ലേ? ഇനി ഇന്ദി ദീപ്തു. ഇന്ദി എന്നുള്ളതാണ് ഇന്ദു വരും. ഇന്ദു വരുമ്പോ ധകാരം വരുന്നുണ്ട്. പരത്ത് ധകാരം വരുമ്പോ ജലിലെല്ലാം രണ്ട് രൂപം വരും ലോപിച്ചിട്ട്. വേറെ വിശേഷമൊന്നുമില്ല. ഇന്ദേ ഇന്ദേ ഇന്ദാതെ. ഇന്ദേ എന്ന് പറയുന്നിടത്ത് ജസ്തു വന്നിട്ട് ദാ വരും. ഇന്ദാതെ എന്ന് പറയുന്നിടത്ത് ദകാരം തന്നെ വരും. ആത്മനിയമത രൂപമാണ് ഇന്ദേ ഇന്ദാതെ ഇന്ദതേ ഇൻസേ ഇന്ദാതെ ഇന്ദ്വേ ഇന്ദേ ഇന്ദുവഹേ ഇന്ദു. ഇവിടെ ജാതേശ ഗുരുമതോ അനശ്ചായ ഇന്ദാം ചക്രേ ഇന്ദാം ബഭൂവ ഇന്ദാം ആസ. ലുട്ടിൽ വരുമ്പോ ഇന്ദിത ഇന്ദിഷ്യതേ അത് പറഞ്ഞില്ലേ. ധകാരത്തിന് ജല്ല് വരവേരിക്കുമ്പോ ജസ്തു വന്ന് വികല്പമായി ലോപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടു ഇന്ദിത ഇന്ദിത അടുത്ത ഇന്ദാം ഇന്ദാദാം ഇന്ദദാം ഇൻസ്വ ഇന്ദാദാം ഇന്ദും ഇനധൈ അങ്ങനെ വരുമ്പോ എന്താ വരുന്നു ഐന്ദാന്ന് വരും ആടച്ച വൃത്തി വന്നിട്ട് ഐന്ദ ഐന്ദാദാം ഐന്ദദ വിധലിങ്ങനെ വരുമ്പോ ഇന്ദു ഇന്ദീത ഇന്ദിയാദ ഇന്ദീര ആശയങ്ങളിൽ വരുമ്പോ ഇന്ദുശിഷ്ട അവിടെ പിന്നെ എന്താണ് അനേതാനുപതായ കിങ്കി പറയാനുള്ള വരൂ അപ്പൊ ഇന്ദുശിഷ്ട അപ്പൊ അങ്ങനെ വരുന്നു ഇന്ദ്രശിഷ്ട ഐന്ദ് എട്ട് സിച്ച് പരത്തിൽ ഐന്ദിഷ്ട ഐന്ദിഷ്ട ഐന്ദിഷാദം ഐന്ദിട്ടും ഐന്ദിഷ്യത വിധവിചാരണ എന്തുവരുന്നു ആത്മനിയമതമാണ് ബിന്ദു തേ ബിന്ദു തേ ധകാരം വരുന്നുണ്ടെന്ന് ഒരു രണ്ട് രൂപം വരും ജസ് വന്ന് ലോപിച്ചാൽ ഒരു രൂപം ലോപിക്കാതിരുന്നാൽ മറ്റൊരു രൂപം അപ്പൊ എന്തുവരുന്നു വിന്ദേ വിന്ദാതെ വിന്ദതെ വിൻസേ വിന്ദാതെ വിന്ദേ വിന്ദേ വിന്ദുമഹേ വിവേദ ആ വിവിധ വിവിധരെ വിവിധ അനട്ട് ധാതുവാണ് അതുകൊണ്ട് വേത്ത വേത്താരോ വിന്ദാം വിനതൈ അവിന്ദ അവിന്ദാദ വിന്ദീത വിധി അനിട്ടാണ് അപ്പൊ എന്തോരും വിശിഷ്ട അവിത്ത അംസത അവേത്സ്യത ശുഭം